തേന സഹേദ്യത്തിൻ്റെ യോഗ ഉപസൃജനസ്യ സ്വപുത്ര തുല്യയോഗ വചനം പറയും സകർമ്മക പ്രവൃത്തി ആശേഷി പ്രവാർത്തികം അഗോ വത്സ ഹരേഷിതി വാച്യം സ ഗവേ ഇതി എത്ര കഥം സമാസോ ജാത സമാസേ കൃതേ അനന്തരം സംന്യായം അനന്തരം അനന്തരം സഗവേ ഇതി കഥം ചതുർത്ഥി ചതുർത്ഥി കഥം സ്യ വ്യാകരണ അധ്യയനായ അധ്യാപനായ ച സ്മൃതി അത്യന്ത ആവശ്യകീ ഭവതി മമ സ്മൃതിരിദാനിം എന്ന സമീചീന അതഃ ശ്രവണസമയേ അത്യധിക ശ്രദ്ധയാ ശ്രോതവ്യം. അത്ര ഗോസ്ത്രീയോരുപസർജനസ്യ ഇതി സൂത്രേണ ഉപസർജനസഞ്ജ ഭവതി നവ കസ്മാത് ഗോസ്ത്രീയർ ഉപജനസ്യ ഇത്യനേന കേവലം ഹ്രസ്വമേവ വിദിതം. ഉപസജനസ്യ ഹ്രസ്വമേവ ഹ്രസ്വം ഹ്രസ്വം ഭവതി നവ ഗോ ഗോ ഇത്യസ്യ പ്രസേകൃതേ കഥം ഭവതി പ്രഥമയകവേനെ സഗു ചതുർത്ഥി രൂപം കഥം സിദ്ധ്യതി സഗു അധികം ഏകാരം കഥം അത്ര അംഗിത്വം അസ്തിവ ഗുണേ ഗീർങ്ങിതി ഗുണേ കൃതെ അനന്തരം ഗവേ ഇതി കഥം ഭവതി കസ്യ ഗുണോ ഭവതി കസ്യ ഗു ഇത്യസ്യ ഗുണേ കൃതേ ഗോ വിധിഷ്യത്തെ. അനന്തരം കിം സൂത്രം ഏച്ചോ അയവായത്തിനേന ഉപാദേശ കൃതേ ഗവേദി ഭവതി യമേവ സമീചീന പ്രക്രിയ. സവസായ സഹലായ അത്രാവി അഗോവത്സഹലേഷ്യതി വാച്യമിത്തനേന പ്രകൃതി ആശിഷിത്യസ്യ നിഷേധേ കൃതേ സവശബ്ദസ്യ പ്രകൃതി ഭാവ അഭാവാത് സഹ ഇത്യസ്യ സ ആദേശേ കൃതേ. അത്ര സഹശബ്ദസ്യ പൂർവനിപാത കഥം സ്യാത്? പ്രഥമാനിർദ്ദിഷ്ടം സമാസ ഉപസജനം ഇത്യനേന ഉപസജന സംജ്ഞ ലഭ്യതേ. അനന്തരം ഉപസജനം സഹ ഇതി അന്യത് വാർത്തവും അസ്തി അവ്യ സർവനാമനാം ചെയ്ത് വർത്തവ്യം. സർവനാമസജ്ഞകാനാം അവ്യാനാം ച പൂർവനിപാത കർത്തവ്യ. അവ്യ സർവനാമനാം ചെയ്ത് വക്തവ്യം ഇതി വാർത്തവും അസ്തി. ഇതാനി നാസി അന്യത്ര കുത്രാപി അസ്തി. വാർത്തികസ്യ സ്മൃതി ഇദാനിമാഗത അത്ര നാസ്തി വ്യാഖ്യാനി നാസ്തി. ഉണ്ടോ വ്യാഖ്യാനേ അസ്തി നതു അത്ര അസ്യ സൂത്രസ്യ വ്യാഖ്യാനേ നാസ്തി. തദപി അസ്തി. അനന്തരം ഭൂതി ബഹുഗ്രഹു സംഘേ ഡജ അബഹുഗണ വിചാരിതം തദനന്തരം അത്ര തത്പര്യാപ്തമേവ. പ്രസിദ്ധ വ്യവഹാരേ പ്രസിദ്ധാനാം ഉദാഹരണമേവ ഇദാനീം ചർച്ച ക്രിയതേ. നതു സർവേഷാം ഉദാഹരണം. അത്ര ബഹൂനി സൂത്രാണി സന്തി ഉദാഹരണാസ്. കിന്തു പ്രസിദ്ധ വ്യവഹാരപ്രസിദ്ധ ഉദാഹരണം ഏവ അസ്മാഭിഃ ചിന്ത്യത്തെ. അഗ്രേ വദതി സൂത്രം നഞ്ഞ ദു സുഭ്യോ ഹരിശക്തിയോരന്യതരസ്യം. ഹരിശക്തിയോരന്യതരസ്യം പഞ്ചശതാധിക സപ്തതിതമേ പൃഷ്ഠേ അച്ഛസ്യാത്. സൂത്രാർത്ഥ സ്പഷ്ടമേവ. നഞ്ഞ് ദു സു യഭ്യ പരയോ ഹലി സക്തി ശബ്ദദ്വയോ അച്ചസ്യ സമാസാന്തേന സമാസാന്തത്വേന അത്ര അച്ച് വിധീയതേ. വികൽപ്പേന അച്ച് വിധീയതേ. ഉദാഹരണം ഭവതി അഹലഹ അഹലീതി അത്രാപി ഭൗരി സമാസേവ പൂർവസ്മാ ബൗവ്രീഹി ഇത്യനുവർത്തതേ. ബൗവ്രീഹോ സക്തിയക്ഷണോ സ്വങ്കക്ഷ ഇത്യതഃ ബൗവ്രീഹി ഇത്യനുവർത്തതേ. അതഃ സമാസാന്തഃ ബൗവ്രീഹി സമാസേ ഏവ ഹലി ഇതി ഹലശബ്ദപര്യായഃ. ഹലഹ ഇതി വദദേവം ഹലി ഇത്യതി കലപ്പ. അവിദ്യമാന ഹലി എസ്യ ഇതി വിഗ്രഹം. അവിദ്യമാന ഹലി എസ്യ ഇതി വിഗ്രഹേ കൃതേ സമാസ കഥം ഭവേത്? നഞ്ഞോ അസ്ഥ്യർത്ഥാനാം വാച്യോ വാച ഉത്തരപഥലോപഃ ഇത്യനേന സമാസേ കൃതേ. നഞ് ഇത്യസ്യ കിം ഭവതി? നകാരലോപേ കൃതേ ആ ഹലി ഇത്യത്ര അനേന സൂത്രേണ സമാസന്തത്വേന അച് വിഹിതേ. ആ ഹലി അച് ഇത്യത്ര അകാരഹ ശിഷ്യതേ. ആ ഹലി ആ ഇതി ഭസഞ്ജായാം യസ്യേതി ചൈതന്യേന ഇകാരലോപേ. ആഹല ഇത് സിദ്ധ്യതി. അസ്യാവിധേ വൈകല്പകത്വാത് ആഹലി ഇത്യപി സിദ്ധ്യതി. അവിദ്യമാന ഹലി യസ്യ സ സമാസാന്തത്വഭാവേ അഹലി ഇത്യേവ സമാസാന്തേ കൃതേ ഇകാരലോപേ അദന്തത്വേ കൃതേ അഹല ഇത്യവി രൂപദ്വയം സിദ്ധ്യതി. അഹലഹ അഹലി അത്ര അച്ച് ഇത്യുക്തെ കേവലം ആ പ്രത്യയം സ്വാമി അച്ഛിതി ചകാരസ്യ ഇത്യേ ലോപേ ചക്രത്തെ ആ ഇതി ശേഷ്യത്തെ അജാതിത്വാത് ഭസഞ്ജായ ഹസ്യേതി ച ഇതി ഹലിശബ്ദസ്യ അന്ത്യവികാരസ്യ ലോപേ അഹലഹ ഇതി അച്ഛത്വ അഭാവേ അഹലിഹി ഇതി രൂപദ്വയം. ഏവം ശക്തി ശബ്ദാദപി ശക്തിശബ്ദ നമുസനികം ശക്തി തുട അവിദ്യമാനം ശക്തി യസ്യ ഇതി വിഗ്രഹേ കൃതേ നഞ്ഞോ അസ്ഥ്യർത്ഥാനാം വാച്യോ വാച ഉത്തരപഥലോപഃ ഇതി സമാസേ കൃതേ. ആസക്തി ഇത്യത്ര സമാസന്തത്വേന അചി പൂർവതേവ ഇകാരലോപേ അസക്ത ഇതി സിദ്ധ്യതി വികാരലോപാഭാവേ അസക്തി ശേഷപ്രക്രിയാസ്രവം പൂർവതേ വസ്തുലോപാധികം. ശക്തി ശബ്ദ പൂർവം കുത്ര അസ്തി ദതി ശക്തി അക്ഷണം അനങ്കുതഃ ശക്തി ശബ്ദ പരാമൃഷ്ട ശക്തന അലോപാന അലോപേ ശക്തിഭ്യം ശക്തിഭി ശക്തി ശക്തിനി ശക്തി പൂർവം പൂർവം നിരൂപിതം ഇതാനീ അത്ര സമാസാന്ത വിധീയത്തെ അത്ര ഉദാഹരണദ്വയം നജപരസ്യ നരസ്യ അനന്തരം ദു സു ഇനി ശബ്ദദ്വയസ്യ ഉദാഹരണം ദുർഗത ദുർഗത ഹരിയസ്യ ദുർഗതം ശക്തിയസ്യ ശോഭന ഹരിയസ്യ ഏവം ശോഭനം ശക്തി യസ്യ സർവത്ര ബഹുവ്രീഹി സമാസേവ സമാസേ ജാതേ പൂർവദേവ സമാസാന്തേ കൃതേ ദുർഹലഃ ദുർഹലി ദുസ്സക്തഃ ദുസ്സക്തി ഇതി ഭവതി. ദുർഗതഃ ഹലഃ യസ്യ യസ്യ ഹലസ്യ വിനാശഃ അഭവത് സഹ ദുർഗതഃ ഹലഃ യസ്യ കൃഷകസ്യ ഹലഃ ദുർഗതഃ. ദുർഗതഃ ഇത്യത്ര കേന സൂത്രേണ ഭവതി കേന പ്രാതിഭ്യോ ധാതുജസ്യ വാച്യോ വാച ഉത്തരബോധലോപഃ പ്രപതിത പർണഃ പ്രപർണഃ ഏവമേവ. അശക്തിയോ ഇതി പാഠാന്തരം നഞ്ഞ് ദുസ്സുഭ്യോ ഫല ശക്തിയോ ഇതി പാഠാന്തരം വർത്തതെ തത് പാഠാനുസാരേണ അത്ര ശക്തി ഇത്യസ്യ സ്ഥാനേ ശക്തി ഇതി ഭവതി ഉദാഹരണം. അതഃ അവിദ്യമാന ശക്തി യസ്യ അത്ര സമാസാന്തത്വേന അച്ഛിക്കൃത്തെ വികാരലോപേ അശക്ത ഇതി ഭവതി അശക്ത ഇത്യസ്യ അവിദ്യമാന ശക്തി യസ്യ സ അശക്ത അജഭാവേ അവിദ്യമാന ശക്തി യസ്യ സ അശക്തി ഇത്യപി ഭവതി. പൂർവദേവ അത്ര ശബ്ദരൂപേ വിശേഷ പൂർവോത്ര ശക്തി ഇതി ഭവതി അത്ര ശക്തി ഇതി അർത്ഥവ്യത്യാസം ശക്തി ഇത് അത്ര ഭിന്നം പദം. പദയോ ഭേദസത്വ അർത്ഥയോരഭി ഭേദഭവതി അനന്തരം ഭവതി നിത്യം അസിച് പ്രജാ മേധയോ നുസുഭ്യ ഇത്യേവ അപ്രജ ദുഷ്പ്രജ സുപ്രജ അമേധ ദുർമേധ സുമേധ സർവത്ര ദൗവ്രീ അത്രാവി അസിച് നിത്യം അസിച് സമാസാന്തത്വനത്ര അസിച് വിധീയത അസിച് പ്രത്യ സമാസാന്തത്വന വിധീയത അതഃ നഞ് ധൂ സു ഇതി ശബ്ദാഭ്യാം പരസ്യ പ്രജാശബ്ദസ്യ മേധാശബ്ദസ്യ ച അസിച് സമാസന്തത്വേന ഭവതി. ഉദാഹരണം പ്രജാശബ്ദസ്യ ഉദാഹരണം ഭവതി അപ്രജാ അവിദ്യമാന പ്രജാ യസ്യ സ അപ്രജാഃ അതം ഭവതി പ്രജാ പ്രജാശബ്ദ ആകാരാന്ത പ്രജാ അത്ര അസിച് പ്രത്യയ ഭവതി സമാസന്തത്വേന പ്രജാശബ്ദ ആകാരാന്ത നിത്യശ്രേണിക നിത്യബോധനാന്ത പ്രജാ അസിച് ഇതി ജാതെ ഭസഞ്ജായ പ്രജാശബ്ദസ്യ ആകാരലോപേ കൃതേ അസിച് ഇത്യത്ര ആസിച് ചകാരസ്യ ഇസഞ്ജായാം ഇകാരസ്യ ഉച്ചാരണാർത്ഥത്വാർത്ഥസ്യ നിവൃത്തവും അസ് ഇതി ശിഷ്യത്തെ അപ്രജ അസ് ആകാരലോപേ കൃതേ അപ്രജസ് അപ്രജസ് ഇത്യത്ര സ്വ സു ഔ ജസാദീനാം പരത്വേന കൃതേ അപ്രജസ്സു ഇത്യത്ര കേന സൂത്രേണ ഭവിതവ്യം അത്വസന്ദസ്യ ച ധാതുഃ ഇത്യനേന അപ്രജാസ് ഇതി ഭവതി ഉപധാദീർഘത്വേ കൃതേ അപ്രജാസ് സുലോപേ അപ്രജാസ് ഇത്യസ്യ സകാരസ്യ ഋത്വേ വിസർഗേ ച അപ്രജാഃ ഇതി ഭവതി. അപ്രജാ അസിച് ഇത്യത്ര അപ്രജാ അസ് ഇതി അവശേഷ്യതേ അപ്രജാ അസ് ഇത്യത്ര ഇത്യനേന ആകാരലോപേ അപ്രജ് അസ് അപ്രജസ് ഇതി ജാതേ തസ്യ പ്രാതിപദികത്വ സ്വദുത്പത്ത അപ്രജാസസ് ഇത്യത്ര അത്വസന്ധിസ്യ ച ഉദാഹരണേന ഉദാദീർഘേ കൃതേ അപ്രജാസസി ഇത്യത്ര സുലോപേ കേന സൂത്രേണ അന്യഭ്യോ ദീർഘാസ്യ ദൃശ്യം. അപ്രജാസ്ലോപേ അപ്രജാസ് ഇത്ര സകാരസ്യ ഋത്വേ വിസർഗേ അത്ര അപ്രജാ അസ് ഇത്ര ആകാരലോപ വിശേഷ അപ്രജാ ഇത്യസ്യ അന്തിമ ആകാരസ്യ ലോപ കേന ഭവേത് സൂത്രേണ ആകാരലോപേ കൃതെ അപ്രജാസിതി സാന്തശബ്ദ സകാരാന്ത സാന്തത്വാദ് അത്ര ഭവതി അത്വസന്ധസ്യ ച അധാതോ ഇതി ഉപധായാഃ ദീർഘഃ അപ്രജാസ് അപ്രജസ് അപ്രജാസിതി ഭവതി ജാത്യസ്യ ആകാരസ്യ ലോപേ കൃതെ അപ്രജ് അസിത്യത്ര അപ്രജസ് ഇതി ഭവതി ഉപധാദീർഘ അനന്തരം ഭവതി അപ്രജാസ് പരത്വേന കൃതസ്യ സുപഹ ലോപേ സകാരസ്യ ഉപധാരൂപസ്യ ഹ്രസ്വ അകാരസ്യ ദീർഘേ കൃതേ അപ്രജാസ് ഋത്വേ വിസർഗേ ച അപ്രജാഃ അനന്തരം പ്രഥമാദ്വിവചനം കഥം ഭവതി പ്രഥമാദ്വിവചനം പ്രഥമാദ്വിവചനം കഥം ഭവതി അപ്രജാഃ അപ്രജസൌ അപ്രജസൌ ഇത്യത്ര അപ്രജസൌ അപ്രജസഃ മേധാ ശബ്ദവത് മേധാഃ വേദസൌ വേധസഃ വേദസം വേദസൌ വേദസ വേദസ വേദോഭ്യാം മേധോഭിഹി ഏവമേവ അത്രാപി നിർജരസ് ശബ്ദം അതീതം ഖലു നിർജരസ് ശബ്ദം നിർജരസ് ശബ്ദം താദൃശം നിർജരസ് ശബ്ദം അസ്മാഭിഹി അതീതം താദൃശം നിർജരസ് നിർജരസ് നന്യദേവ വേദശബ്ദം തത്ര ബഹൂനി സൂത്രാണി ഭവന്തി ജരായ ജരസ്യ നിദരസ്യ നിർജരാഹ നിർജരസോ നിർജര പദാംഗാധികാരി തസ്യ ച തദന്തസ്യ ച നിർദ്ദേശ്യ മാനസ്യ ആദേശാ ഭവന്തി ഏകദേശ ഊർദം അനന്യവത് ഇത്യാദികം വർത്തതേ തത്ര അത്ര ഏവം ന കേവലം സു പ്രത്യയേ പരേ ഉപദാദീർഘ അന്യത്ര ഉപദാദീർഘോ നാസ്തി അപ്രജ ഏവം അമേധ ദുഷ്പ്രജ ഇത്യത്രാപി ദുർഗത പ്രജാ യസ്യ രാജ്ഞഃ സ രാജാ ഭവതി ദുഷ്പ്രജാഃ ദുഷ്പ്രജാ അത്ര സമാസഃ കഥം ക്രിയതേ പ്രാതിഭ്യോ ധാതുജസ്യ വാച്യോ വാചോ ഉത്തരബലോ ഉത്തരബലോ വൈത്യാനേന സമാസേ കൃതേ ദുഷ്പ്രജാ അസിച് കൃതേ ദുഷ്പ്രജ അസിത്യത്ര പൂർവദേവ പ്രജാശബ്ദസ്യ അന്തിമ ആകാരസ്യ ലോപേ കൃതേ ദുഷ്പ്രജ് അസ് ദുഷ്പ്രജസ് ഇത്യത്ര സുകൃതേ അത്വസന്ധസ്യ അധാതോ ഇത്യനേന പ്രജസ് ഇത്യത്ര ഉപദാദീർഘേ കൃതേ പ്രജാസിതി ജാതേ പരസ്യ സു ഇത്യസ്യ ലോപേ ദുഷ്പ്രജാസ് ഇത്യത്ര ഋത്വേ വിസർഗേ ച ദുഷ്പ്രജാഃ ദുഷ്പ്രജസൌ ദുഷ്പ്രജസഃ ദുഷ്പ്രജസം ഇത്യാദി സിദ്ധ്യതി ഏവമേവ സുപ്രജാ ഇത്യത്രാപി ശോഭന പ്രജാ യസ്യ സ സുപ്രജാ അത്രാപി പൂർവദേവ അസിച്ചികൃതേ പ്രജാശബ്ദസ്യ ആകാരലോപേ പുനഃ വദാദീർഘേകൃതേ സുലോപേ ഋത്വേ വിസർഗേ ച സുപ്രജാ സുപ്രജസൗ സുപ്രജസഃ ഏവം ഭവതി. ഏവം മേധാശബ്ദേപി അവിദ്യമാന മേധാ യസ്യ സ ഭവതി അമേധാ ഇതിസ്യ കോർത്തഃ മേധാരഹിത അത്രാപി ആ മേധാ അസിചികൃതേ അമേധാ യസ്യേജൈത്യനേന ആകാരലോപേ ആ മേധ അസ് മേധസ് സുകൃതേ അത്വസന്ധിസിത അധാതുഹിതനേന ഉദാദീർഘേ കൃതേ സുലോപേ ഋത്വേ വിസർഗേ ച അമേധാഃ. ഏവം ദുർമേധാഃ സുമേധാഃ ഇത്യാദികം ഭവതി. ദുർഗതാ മേധാ യസ്യ ശോഭനാ മേധാ യസ്യ സർവത്ര അസിചി കൃതേ മേധാശബ്ദസ്യ ആകാരന്തത്വാത് തസ്യ ആകാരസ്യ ലോപേ കൃതേ ദുർമേധസ് സുമേധസ് ഇത്യത്ര സ്വപി ഉപധാതിർഗേ സുലോപേ ദുത്വേ വിസർഗേ ച ദുർമേധാഃ ദുർമേധസൗ സുമേധാഃ സുമേധസൗ ഇത്യാദികം സിദ്ധ്യതി. അത്ര സൂത്രേ നിത്യമിതി ഉക്തം. കിമർത്ഥം വികല്പസ്യ പൂർവത അന്യത്രസ്യാമിതി നിവൃത്തിയർത്ഥം അത്ര നിത്യമിതി ഉക്തം. അത അത്ര വികല്പോ നാസ്തി അത്ര നിത്യവിധിരേവ. കല്യാണധർമാരമാർമ്മോ യേതി ത്രിപദേ വൈവ്രഹോ മാഭൂത് സ്വശബ്ദോ ഹി ഇഹ ന കേവലം പൂർവതം കിന്തു മധ്യമത്വാദ് ആപേക്ഷികം സന്ദിഗ്ധ സാധ്യ ധർമ്മ ഇത്യാദോ തു കർമ്മധാരയ പൂർവതോ ബഹുവ്രീഹി ഏവം ച പരമസ്വധർമ്മ ഇത്യവി സാധ്യേവ നിവൃത്തിധർമ്മ അനിശ്ചിതി ധർമ്മ ഇത്യാദിവ പൂർവതം തു ബഹുവ്രീഹിണ ആക്ഷിപ്യതേ. അത്രാപി പൂർവതഃ ബഹുവ്രീഹി ഇത്യനുവർത്തതെ അത്ര ധർമാദനിശ് കേവലാത് ഇതി വർത്തതെ. കേവലാത് ഇത്യസ്യ വ്യാഖ്യാനം ഭവതി കേവലാത് പൂർവതാത് പരോധർമ്മശബ്ദഃ തദന്താത് ബഹുവ്രീഹേർ അനിച്ച് സ്യാത്. ഉദാഹരണം ഭവതി കല്യാണ ധർമ്മ ധർമ്മശബ്ദ പുല്ലിംഗ കിന്തു അത്ര കല്യാണധർമ്മ ഇതി ദീർഘ ദീർഘാന്ത പ്രഥമ ഏകവചന കഥം ഭവതി അനിശ്ചിതി കൃതത്വ കല്യാണോ ധർമ്മോ യസ്യ കല്യാണ ഇത്യസ്യ മംഗളം ശോഭനം പുണ്യം ഇത്യാദി അർത്ഥ കല്യാണോ ധർമ്മോ യസ്യ ഇതി വിഗ്രഹേ സമാസേ കൃതേ അനിചി കല്യാണ ധർമ്മ അനിച് സുപ്ലോപാധികം സർവപൂർവദേവ കല്യാണ ധർമ്മ അനിച്ചിത്യത്ര അൻ ഇതി അവശിഷ്യത്തെ കല്യാണ ധർമ്മ അൻ ഇത്യത്ര യസ്യതി ചൈത്യനേന ധർമ്മശബ്ദസ്യ അന്തിമ അകാരസ്യ ലോപേ കൃതേ കല്യാണധർമ്മ ഇതി ജാതഃ കല്യാണ ധർമ്മൻ ഇത്യത്ര പ്രാതിസംജ്ഞായാം സ്വാദ്യുത്പത്തു ഉപദാതിരോ കഥം ഭവതി സർവനാമസ്ഥാനേ ച അസംബുദ്ധോ ഉപദാതിരുഗേ കൃതേ കല്യാണ ധർമാൻ സുഇത്യത്ര സുലോപേ നലോപഃ പ്രാതിപദികാന്തസ്യേന അന്തിമ നകാരസ്യ ലോപേ കൃതേ കല്യാണ ധർമ്മ അനന്തരം കല്യാണ ധർമാണോ ധർമാണോ ധർമാണം ധർമാണോ ധർമ്മണഃ ധർമ്മണ ധർമ്മഭ്യാം ധർമ്മഭി ഇത്യേവം ഭവതി അത്ര ധർമ്മ അനിച് ഇത്യത്ര അകാരലോപേകൃതേ പൂർവോക്തവദേവ കല്യാണ ധർമ്മ ഇതി ഭവതി അയം ശബ്ദഃ നകാരാന്തഃ പൂർവം ധർമ്മശബ്ദഃ അകാരാന്തഃ ഇദാനീം കല്യാണ ധർമ്മശബ്ദഃ നകാരാന്തഃ അയമേവ അത്ര വിശേഷോ സമാസാനന്തരം സമാസാന്തത്വ കൃതേ അകാരാന്ത ശബ്ദ നകാരാന്തത്വേന ജാത അയമേവ വിശേഷം ലിംഗേ കിമപി ലിംഗേ പരിവർത്തനമസ്തി ലിംഗപൂർവമപി പുല്ലിംഗ ഇദാനിമപി പുല്ലിംഗ ശബ്ദേ കല്യാണ ധർമ്മ കേവലാത് കിം സൂത്രയുക്തം കേവലാതിരി വൃത്തുവോപി ഏവമേവ ഉക്തം കേവലാത് പൂർവപദാത് പരോ ഇതി അത്ര കേവലാത് പൂർവപദം കേവലാതിരി പൂർവപദസ്യ വിശേഷണം കേവലാത് പൂർവപദാതിരി പൂർവം പദമിതി സൂത്രേ നാസ്തി കിന്തു അത്ര പൂർവതഃ ബൗവ്രീഹി ഇതി അനുവർത്തതേ ബൗവ്രീഹി ഇതി ഇത്യസ്യ സമാസത്വാത് ഉത്തരപദത്വേ സതി പൂർവപദം ഇതി ആക്ഷേപലബ്ധി സമാസേ പൂർവതമപി വർത്തതെ ഉത്തരപദസത്വേ പൂർവതം സിദ്ധമേവ അതഃ ഉക്തം കേവലാത് പൂർവപദാതിരി ധർമാതിസൂത്രയോ വർത്തതേ. അത പൂർവപദം അവശിഷ്യത്തെ. അത വൃത്തോക്തം കേവലാത് പൂർവപദാതി സൂത്രേ പൂർവപദ അഭാവയവി ആക്ഷേപ ലബ്ധ പൂർവപദ. അത ഉക്തം കേവലാത് പൂർവപദാതി. കേവലാത് ഇതിക്കുമുക്തം പരമഹ സ്വധർമ്മോ യസ്യേതി ത്രിവദേ ബഹുവ്രീഹു മാഭൂ. അത്ര സമാസാന്തഃ ന ഭവതി. പരമഹ സ്വഹ ധർമ്മോ യസ്യേതി ത്രിവദ ബഹുവ്രീഹി. അനേകമന്യ പദാർത്ഥേ ഇത്യുക്തത്വാത് അനേകാനാം അപി ബഹുവ്രീഹി സമാസോ ഭവത്യേവ. അത്ര ശബ്ദത്രയം വർത്തതെ. പരമഹ സ്വഹ ധർമ്മഹ പരമസു സ്വസു ധർമ്മസു ഇതി സ്ഥിതേ അനേകമന്യപദാർത്ഥി ഇത്യനേന സമാസേ കൃതേ സുലോപേ പരമസ്വധർമ്മ ഇത്യത്ര ധർമാദനിച്ച് കേവലാദിത്യനേന അനിച്ച് ന ഭവേത്. തസ്മാത് അത്ര ധർമ്മശബ്ദസ്യ പൂർവേ സ്വശബ്ദ വർത്തതെ. അത്ര കേവലപൂർവതം നാസ്തി. തസ്മാത് പൂർവമപി അന്യശബ്ദ വർത്തതെ. കിം പരമൈതി അത്ര ധർമ്മശബ്ദസ്യ പൂർവസ്മിന്ഭാഗേ പദദ്വയം വർത്തതെ. അതഃ കേവലപൂർവതം അത്ര നാസ്തി. പദദ്വയസത്വാ അത്ര മധ്യമപദവും വർത്തതെ. തസ്മാത് പൂർവമേവ പൂർവപദം സ്വശബ്ദ അത്ര മധ്യമപദ ഭവതി. തസ്മാത് പൂർവമേവ പൂർവപദം. അത കേവലപൂർവപദം നാസ്തി. അത സമാസാന്തഃ അത്ര ന കൃതഃ. അത കല്യാണസ്വധർമ്മ ഇതി അകാരാന്തമേവ. അത്ര നകാരാന്തത്വം നാസ്തി. കേവല ഇതുക്തി മധ്യമപദം വിനാ കേവലാത് പൂർവപദാത്. അത്ര ബഹുവ്രീഹി സമാസത്വാത് പൂർവപദം ഇതി ആക്ഷേപലബ്ധം തസ്യ വിശേഷണം ഭവതി കേവലാത് ഇതി. കേവലാത് പൂർവപദാത് പരഹ ധർമ്മശബ്ദ. തസ്മാത് കിം ഭവതി അനിച്ച്. ധർമാത് അനിച്ച് ഭവതി. കേവലാത് ശബ്ദ ധർമാത് ശബ്ദസ്യ വിശേഷണം നാസ്തി. കേവലാതിരി പൂർവപദസ്യ വിശേഷണം ആക്ഷേപ സിദ്ധ പൂർവപദസ്യ വിശേഷണം ഭവതി കേവലാതിരി. അതഃ വൃത്ത ഉക്തം കേവലാത് പൂർവപദാത് പരസ്യ ധർമ്മശബ്ദാത് പരത്വേന അനിച്ഛ്വിധീയത. അതഃ അത്ര പരമസ്വധർമ്മ ഇതി അകാരാന്തമേവ നതു നകാരാന്തശബ്ദ. സ്വശബ്ദോ ഹി ഹന കേവലം പൂർവതം തദേവ വിവ്രിയത്തെ. അത്ര സ്വശബ്ദ ന കേവലം പൂർവതം. സ്വശബ്ദ പൂർവതമേവ ധർമ്മശബ്ദാ പൂർവത്വേന വിദ്യമാനത്വാ സ്വശബ്ദോവി പൂർവതമേവ കിന്തു ന കേവലം പൂർവതം കിന്തു മധ്യമത്വാത് ആപേക്ഷികം. അത്ര സ്വശബ്ദ മധ്യമപദ അത ആപേക്ഷികം പൂർവതമേവ. അന്യത് ഉദാഹരണം വർത്തതെ സന്ദിഗ്ധ സാധ്യധർമ്മ ഇതി. സന്ദിഗ്ധ സാധ്യധർമ്മ ഇത് കഥം ഭവതി അത്ര അവി പൂർവദേവ പദത്രയം വർത്തതേ. സന്ദിഗ്ധ ശബ്ദ സാധ്യശബ്ദ ധർമ്മശബ്ദ കിന്തു അത്ര സമാസാന്തത്വേന അനുചികൃതേ നകാരാന്തോ ജാതഃ. അതഃ സന്ദിഗ്ധ സാധ്യധർമ്മ ഇത് ഭവതി നതു സന്ദിഗ്ധ സാധ്യധർമ്മ ഇത്. അത്ര സമാസാന്തഃ കൃത ഏവ തത് കഥം ഭവതി പൂർവോക്ത പ്രകാരേണ അത്രാപി കേവല പൂർവപദത്വ അഭാവാത് സമാസഃ ന കരണീയഃ കിന്തു അത്ര കൃതഃ തത് കഥമിതി പ്രശ്നഃ. പൂർവപദം സമാസപദം ഭവിക്കുമർഹതി. പൂർവപദം കേവലപൂർവപദം സമാസരൂപേണ സമാസപദരൂപേണ അതഃ അഗ്രേ വദതി ഇത്യാദോ കർമ്മധാരയ പൂർവപദോ ഭവരി അത്ര കേവല പൂർവപദമേവ കഥം ഏവഞ്ച അത്ര പ്രഥമം സന്ദിഗ്ധ സന്ദിഗ്ധ സാധ്യപദയോ സമാസേ കൃതേ സന്ദിഗ്ധ സാധ്യശബ്ദാത് പരത്വേന ധർമ്മശബ്ദ വർത്തതേ. അതഃ ധർമ്മശബ്ദസ്യ കേവലപൂർവദം അസ്തി ഏവ. അത്ര പൂർവഃ പൂർവം അത്ര സമസ്തപദമേവ ഏകപദമേവ നത് പദദ്വയം. പൂർവമേവ സമാസസ്യ തത്ര കൃതത്വാത് സന്ദിഗ്ധശ്ച അസൌ സാധ്യശ്ച ഇത് കർമ്മധാരയ കൃതേ സമാസ കഥം ഭവതി കേന സൂത്രേണ വിശേഷണം വിശേഷേണ ബഹുളം ഇതി സാമാന്യ രൂപേണ സമാസേ കൃതേ സന്ദിഗ്ധ സാധ്യ ഇതി ഏകം പദം. തദനന്തരം വർത്തതേ ധർമ്മശബ്ദ. അത്ര സന്ദിഗ്ധ സാധ്യ ധർമ്മോ യസ്യ ഇതി വിഗ്രഹേ കൃതേ അത്ര കേവലപൂർവദം വർത്തതേ സന്ദിഗ്ധ സാധ്യ ഇത്യേകം പദം. തസ്മാത് പരസ്യ ധർമ്മശബ്ദസ്യ സമാസാന്തേ അനിചി കൃതേ സന്നിഗ്ധ സാധ്യധർമ്മ ഇത്യേവ ഭവതി നതു സന്നിഗ്ധ സാധ്യധർമ്മ ഇതി. അതഃ അയം ശബ്ദഃ നകാരാന്തഃ സാധുരേവ സന്ദിഗ്ധ സാധ്യധർമ്മ ഇത്യാദോ തു കർമ്മധാരയ പൂർവദോ ഗൗരീ ഏവം പരമസ്വധർമ്മ ഇതിവി സാധ്യേവ അത്രാവി ഏവമേവ കരണീയം പരമശ്ച അസൌ സ്വസ്ഥ പരമസ്വഹ ഇതി സമാസേ കൃതേ പരമസ്വഹ ധർമ്മോ യസ്യ ഇതി ബൗവ്രിഹു സത്യം അത്ര ധർമാദനിച്ച് കേവലാതിരി കേവലപൂർവപദത്വാത് അനിച്ച് കൃതേ പരമസ്വധർമ്മ ഇതി നകാരാന്തഃ ജാതഃ തിവി സാധുരേവ നിവൃത്തിധർമ്മ അനിച്ചിത്യധർമ്മ ഇത്യാദിവത് ഏവമവി നിവൃത്തിധർമ്മ ഇത്യത്രാവി നിവൃത്തിരിതി കൃതേ നിവൃത്തി ഇതി കൃതേ അനന്തരം ധർമ്മോ യസ്യ നിവൃത്തി ധർമ്മോ യസ്യ ഇതി വിഗ്രഹേ അത്രാപി അനുചികൃതേ നിവൃത്തിധർമ്മാവതി സാധു നിവൃത്തിധർമ്മ ഭവതി ഇതി ഭവതി അനിച്ഛുത്തിധർമ്മ ഭവതി നിവൃത്തി നിർഗത വൃത്തി അത്ര നിർഗതാവൃത്തി ഇത്യപി കടത്തി ശക്യം പ്രാദേകദാത്യർത്ഥെ പ്രഥമയ നിർഗത വൃത്തി യസ്യ എവം കൃതേ നഭവതി നിർഗതാവൃത്തി നിവൃത്തി നിവൃത്തി വൃത്തി ഇത്യസ്യ ആചാര കർമ്മ ഇത്യർത്ഥ നിർഗതാവൃത്തി യസ്യ ഇത്യുക്തേ നിവൃത്തി ഭവതി അന്യഃ അതത്ര നിർഗതാവൃത്തി നിവൃത്തി നിവൃത്തി ധർമ്മോ യസ്യ സ നിവൃത്തഃ നിവൃത്തേ ധർമ്മാ ഭവതി നിവൃത്തഃ സന്യാസി ഇതി ഭവതി അനുശേമേവ അനുച്ഛുത്തി ധർമ്മ ഇത്യത്രാപി അനുച്ഛുത്തി അനുച്ഛുത്തി പ്രഥമം പൂർവദേവ പ്രാദിഷു വർത്തതെ അനുച്ഛിത്യവി വർദ്ധ ശക്തി അനുഗത ചിത്തി ചിത്തിയുക്തേവി നാശേവ അനുച്ഛിത്യുക്തെ നാശ നാശാഭാവ അനുച്ഛിത്യ വിപരീതാർത്ഥ സിദ്ധി അത് അത്ര നിത്യ ഇത്യർത്ഥ അത അനുച്ഛിത്തി ധർമ്മോ യസ്യ സ അനുച്ഛത്തി ധർമ്മാ ഭവതി സമവായ സംബന്ധ അനുച്ഛത്തി ധർമ്മാ ഭവതി നിത്യ ഇത്യർത്ഥ അത ന വിദ്യതെ ഉച്ഛത്തി യസ്യ സ അനുച്ഛത്തി അനുച്ഛത്തി ഭവതി ഉച്ഛത്തി അഭാവ ഉച്ഛത്തി അഭാവ ധർമ്മോ യസ്യ സ അനുച്ഛത്തി ധർമ്മ ഭവതി നഞ്ഞസമാസേ കൃതേ ന ഉച്ഛത്തി അനുച്ഛത്തി ഇതിക്തേ നിത്യ ഇത്യർത്ഥഃ നിത്യഃ നിത്യത്വം ധർമ്മോ യസ്യ സ അനുച്ഛത്തി ധർമ്മഃ അവിനാശി ഇത്യർത്ഥഃ ഇവമപി കർത്തു ശക്യം അത്ര നഞ്ഞസമാസേ അനുച്ഛിത്തി ഇത്യസ്യ മതുപ് ലക്ഷണ സ്വീകാര്യ അനുച്ഛിത്തി ഇത്യസ്യ അനുച്ഛിത്തിവാൻ ഇത്യർത്ഥ കർണീയ അനുച്ഛിത്തി ഭവതി അനുച്ഛിത്തിവാൻ ഏമുപി കർത്തു ശക്യം അഥവാ അനുച്ഛിത്തി ഇത്യത്ര നാശാഭാവ ഇത് കർത്തവ്യ അനുച്ഛിത്തി ഇത്യേ നാശാഭാവ അനുച്ഛിത്തി ധർമ്മ യസ്യ അനുച്ഛിത്തി ധർമ്മ അനുച്ഛിക്കൃതേ അനുച്ഛിത്തി ധർമ്മ ഭവതി നിത്യ നിത്യ ഇത്യർത്ഥ അനുച്ഛിത്തി ഉച്ഛേദോ നാസ്തി ഇത്യർത്ഥ ഉച്ഛേദ ഇത്യസ്യ അഭാവ ഇത്യർത്ഥ ധ്വംസ ധ്വംസോ ഭവതി അനുച്ഛിത്തി ധർമ്മ തസ്യ വിനാശോ ന ഭവതി അതാ ധ്വംസോ ഭവതി അനുച്ഛിത്തി ധർമ്മോ യസ്യ സ അനുച്ഛിത്തി ധർമ്മ ഭവതി ധ്വംസ ധ്വംസസ്യ വിശേഷണം ഭവതി അനുച്ഛിത്തി ധർമ്മ തസ്യ വിനാശോ ന ഭവതി പൂർവതന്തു ബഹുവ്രീഹിണ അക്ഷിപ്യതേ അത്ര വൃത്തൗ കേവലാത് പൂർവതാത് ഇത്യുക്തം പൂർവത അനുവൃത്തിരത്ര നാസ്തി സൂത്രേപി നാസ്തി ഏവം തർഹി വൃത്തൗ കഥമായാതം അതോക്തം ആക്ഷേപലഭ്യമേവ ബഹുവ്രീഹേ സമാസത്വാത് തസ്യ ഉത്തരപദസ്യ സിദ്ധത്വേന തദ്വാര പൂർവപദം ആക്ഷിപ്യതേ അതഃ പൂർവപദം തു ബഹുവ്രീഹിണ ആക്ഷിപ്യതേ ഇത്യുക്തം നമസ്തേ.